നിലവിലിരിക്കുന്ന ഏത് കാസ്റ്റും, കാസ്റ്റിൽപ്പെട്ട ഒരാളിനും നല്ല ഗുണവും നല്ല കർമ്മവും ഉണ്ടെങ്കിൽ ബ്രാഹ്മണനാകും. എന്താ അവൻ മോശം കർമ്മവും മോശം ഗുണവുമാണെങ്കിൽ അവനെ ശൂദ്രനെന്ന് വിളിക്കും. ഇത്രയുള്ള വ്യത്യാസം. അതാണ് ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നതിന്റെ ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് ജാതി സ്വീകരിക്കുക. എന്നിട്ട് അവിടെ കാസ്റ്റ് സ്വീകരിക്കുമ്പോൾ ഇന്ന് വരുന്ന നല്ല ഗുണവും നല്ല കർമ്മമുള്ളവനെ കാസ്റ്റ് ബ്രാഹ്മണൻ എന്ന് പറയും. ഏറ്റവും മോശമായ ഗുണവും ഏറ്റവും മോശമായ കർമ്മമുള്ളവനെ ശൂദ്രൻ എന്ന് പറയും. ജന്മം കൊണ്ടല്ല, അതാണ് അതിന്റെ സിദ്ധാന്തം. അതും ഗുരു പറയുന്നത് അതിനംഗീകരിച്ചെന്നിരിക്കുക. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അതിനംഗീകരിക്കുന്നു. ഗീതയിൽ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, അതിനംഗീകരിക്കാതിരിക്കുന്നു. ഗീതയിലെ സിദ്ധാന്തമായിട്ട് അതിനംഗീകരിക്കുന്നു. ഗുരുവിന്റെ സിദ്ധാന്തം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ തമ്മിൽ ഇത് രണ്ട് സ്വീകരിച്ചാൽ രണ്ടിനും വരുന്ന വ്യത്യാസം എന്താണ്? അതല്ല, ഗുരു പറഞ്ഞിരിക്കുന്ന ജാതിയാണ്, അവിടെ പറഞ്ഞിരിക്കുന്ന കാസ്റ്റാണ്, ഗ്രൂപ്പുകളാണ്. പക്ഷെ അതിൽ ഗീതയെ തന്നെ അത് മാറ്റിയിരിക്കുന്നു. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പുകളാണ്. പക്ഷെ ഗീത അതിന് അങ്ങനെയല്ല പറയുന്നത്. ഗീത പറയുന്നത് നല്ല ഗുണവും കാസ്റ്റിനെ എടുക്കണ്ട, ഗ്രൂപ്പുകളെ എടുക്കണ്ട, മനസ്സിലായി? കാസ്റ്റുകളെ എടുക്കണ്ട, മറിച്ച് നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവന് ബ്രാഹ്മണൻ നിന്നെടുത്താൽ മതി. അത് മൂന്ന് ഗുണങ്ങൾക്ക് അവര് അതിന് സമാനം പറയുന്നത് കലർന്നിട്ടാണ്. മൂന്നെണ്ണം കലർന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗുണങ്ങൾ കലരുമ്പോഴത്തേക്ക് നല്ല ഗുണം അതിലേറ്റ കുറച്ചിട്ട് വരും, നല്ല പ്രവൃത്തി അതിലേറ്റ കുറച്ചിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് മനുഷ്യന്റെ ഗ്രൂപ്പുകൾ മാറി മാറി മാറി വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ പറയുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ ജന്മം കൊണ്ടുള്ള ജാതി സ്വീകരിക്കണ്ട, അതായത് കാസ്റ്റിനെ അംഗീകരിക്കണ്ട. കാസ്റ്റാണ് ജന്മം കൊണ്ടുവരുന്നത്, അത് അംഗീകരിക്കണ്ട. അച്ഛനും അമ്മയ്ക്കും ജനിച്ചതുകൊണ്ട് ഞാൻ എന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് അംഗീകരിക്കണ്ട. എന്നുവെച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം പഴയ കാലത്ത് ജന്മം കൊണ്ട് അംഗീകരിച്ചിരുന്ന, മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് അംഗീകരിച്ചിരുന്ന പറയുന്നവനെ അംഗീകരിക്കണ്ട. അതങ്ങ് വിട്ടയ്ക്കുക. എന്നിട്ട് നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവർ, അതിലേറ്റവും നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവർ ബ്രാഹ്മണൻ എന്ന് പറയും. പിന്നെ ഗുണവും പ്രവൃത്തി അനുസരിച്ച് എത്ര ജാതിയുടെ ഗുണമാകാം, അതില് പ്രവൃത്തി മാറുന്നതനുസരിച്ച് ജാതിക്ക് മാറ്റം വരും. പ്രവൃത്തി മാറുന്നതനുസരിച്ച് ഗുണത്തിനും വ്യത്യാസങ്ങൾ വരും. ഇപ്പോ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവനാണ്, അപ്പൊ അവന്റെ ഗുണത്തിനും കുറച്ച് വ്യത്യാസം. അപ്പൊ അങ്ങനെയുള്ളവരെ ക്ഷത്രിയൻ എന്ന് പറയുക, കാസ്റ്റാണ്. കച്ചവടം ചെയ്യുന്നവൻ, കച്ചവടം ചെയ്യുമ്പോൾ അവന്റെ സ്വഭാവത്തിനും കുറച്ച് മാറ്റം വരും. വൈശ്യനെന്ന് പറയുക, മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നവരല്ല. ഇത് മൂന്ന് പ്രധാന പ്രവൃത്തികൾ അല്ലാതെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം പല വിഭാഗങ്ങളാണ്. അതിനെല്ലാം കൂടെ ചേർത്ത് ശൂദ്രനും. അപ്പൊ പ്രവൃത്തിക്കനുസരിച്ച് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരും. അങ്ങനെ പറയുന്നതും ഗുരു പറയുന്നതും തമ്മിൽ വരുന്ന വ്യത്യാസം, പ്രധാനമായ വ്യത്യാസം. മനുഷ്യരായ മറ്റു വരുന്നതെല്ലാം വിഭാഗങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞു ഇത് പറയുന്നതനുസരിച്ച് മനുഷ്യരിൽ ജാതിയുടെ പേരിൽ ഒരു വിഭാഗവും വരത്തില്ല. ജാതി എന്നുള്ളതിന്റെ പേരിൽ ഒരു വ്യത്യാസം, ഒറ്റ ജാതി. മറ്റെന്താണ്? ഗുണവും കർമ്മവും അനുസരിച്ച് ജാതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മനുഷ്യരിൽ വ്യത്യാസങ്ങളുണ്ടാവും. നല്ല ഗുണങ്ങളുള്ളവൻ ഒരു ഗ്രൂപ്പ്, മോശമുള്ളവൻ ഗ്രൂപ്പ്. അവിടെ മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള തുല്യത അവിടെ ഇല്ലാതെ വരും. ഒരു പറയുന്നത് മനുഷ്യൻ എന്നുള്ള ആണെങ്കിൽ എല്ലാവർക്കും തുല്യത, അതാണ് ഒരു പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ വീണ്ടും തുല്യത ഇല്ലാതെ വരും. തുല്യത ഇല്ലാതെ വരുമ്പോൾ ഈ പ്രവൃത്തിയില് നല്ല പ്രവൃത്തി, അത് പ്രവൃത്തിയെ സംബന്ധിച്ചാണ് അത് കൂടുതലും വരുന്നത്. നല്ല പ്രവൃത്തി മോശം പ്രവൃത്തി എന്ന് വരും, കൂടിയ പ്രവൃത്തി കുറഞ്ഞ പ്രവൃത്തി എന്ന് വരും. ഇപ്പൊ കൂടിയ പ്രവൃത്തി ചെയ്യുന്നവന് വലിയ സ്റ്റാറ്റസ്, കുറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നതിന് മോശം സ്റ്റാറ്റസ് വരും. സ്റ്റാറ്റസിന്റെ വ്യത്യാസം വരും. കാരണം പ്രവൃത്തി എന്തുകൊണ്ടവൻ വേറെ വേറെ ജാതിയായി, പ്രവൃത്തിയുള്ള വ്യത്യാസം കൊണ്ടാണ്. ആ പ്രവൃത്തി അവന്റെ സ്വഭാവം അനുസരിച്ചിരിക്കുന്നു. നല്ല സാത്വികമായ സ്വഭാവം, നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവനെന്തോ മനുഷ്യരിൽ ഒരു കൂടിയ വർഗമാണെന്ന് പറയും, ഒരു വിഭാഗം. പിന്നെ ഈ മോശം അല്ലെങ്കിൽ കുറഞ്ഞ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവത്തിനും വ്യത്യാസം വരുത്തുകയാണ്. അപ്പൊ അവിടെ സാത്വികമല്ല, താമസം വരികയാണ്. അപ്പൊ താമസമായ ഗുണവും താമസമായ പ്രവൃത്തികൾ, അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? മനുഷ്യന്റെ സ്റ്റാറ്റസിന് വ്യത്യാസം. വീണ്ടും മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കൂടിയവൻ, കുറഞ്ഞവൻ, താഴ്ന്നവൻ, മേലിലുള്ളവൻ എന്നുള്ള രീതിയിലുള്ള വിഭജനം അവിടെയും വരും. അപ്പൊ ഗുരു ഉദ്ദേശിക്കുന്ന എന്താണ്? എല്ലാ മനുഷ്യനും ഒന്നാണെന്നുള്ള തുല്യത അവിടെ ഇല്ലാതെ. അപ്പൊ തുല്യതയ്ക്ക് പിന്നെ ആധാരമായിട്ടൊന്നുമില്ല. കാരണം മനുഷ്യനെല്ലാം തുല്യമാണെന്ന് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയും? ഗുണങ്ങൾ, ചിലർക്ക് നല്ല ഗുണങ്ങൾ അതിന് ചേരുന്ന പ്രവൃത്തികൾ, ചിലർക്ക് മോശം ഗുണങ്ങളും അതിന് ചേരുന്ന പ്രവൃത്തികൾ. മനുഷ്യൻ തുല്യനല്ലാതെ ആകുകയാണ്. എന്തായാലും ഈ ഗീതി തന്നെ എന്ത് പറയുന്നു? സാത്വികമായ ഗുണമുള്ളവനുള്ള പ്രവൃത്തികൾ പറയുന്നു. പൂജിക്കുക പോലെയുള്ള ഈശ്വര പൂജ ചെയ്തൊക്കെയാണ് നല്ല പ്രവൃത്തി എന്നാണ്. അവന് സത്വഗുണമെന്നാണ്. അവൻ മനുഷ്യരിൽ എന്ത് ചെയ്യുന്നു? അവൻ ഒരു കൂടിയ ആളാണ്. പിന്നെ ഒരാള് സേവാപ്രവൃത്തി ചെയ്യുന്നു, അത് സേവ ചെയ്യുന്നത് മറ്റു മനുഷ്യർക്ക് സേവ ചെയ്യുന്നു. അങ്ങനെ അവൻ എന്തുകൊണ്ടാ സേവാപ്രവൃത്തി ചെയ്യുന്നു? അവൻ പൂജ ചെയ്യുന്നില്ല. പറയുന്നത് അവന്റെ ഗുണത്തിൽ വന്ന വ്യത്യാസം എന്നാണ്. ഗുണത്തിൽ എന്ത് വ്യത്യാസമെന്ന്? അവന്റെ ഗുണ സത്വമാണ്, തമസ്സാണ്. അതുകൊണ്ടാണ് അവൻ സേവാപ്രവൃത്തി. അപ്പോ ഗുണം കൊണ്ട് അവൻ താഴ്ന്നവനായി, സത്വമാണ് ശ്രേഷ്ഠമായ ഗുണം. പിന്നെ അവന്റെ പ്രവൃത്തിയെ കുറിച്ചും പറയുന്നത് എന്താണ്? സേവ ചെയ്യുന്നത് മോശം പ്രവൃത്തി എന്നാണ്. അപ്പൊ അവനെന്തായി? സമൂഹത്തില് താഴ്ന്നവനായി. അപ്പൊ ഗുണകർമ്മം അനുസരിച്ച് അങ്ങനെ ഒരു വിഭജനം പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്റെ തുല്യതയ്ക്ക് അത് എതിരാണ്. മനുഷ്യന് തുല്യനായി കാണാൻ പറ്റില്ല. ഇവിടെ എന്താണ് മനുഷ്യന്റെ തുല്യത എന്ന് പറയുന്നത്? എന്താണ് അവന്റെ ഗുണങ്ങൾ? എന്തായാലും അവന്റെ പ്രവൃത്തി എന്തായാലും മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ അവന് തുല്യനാണ്. ഒരു വ്യത്യാസം ശരി. അങ്ങനെ കൽപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കുക, എന്താണ് നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയും ചെയ്യുന്നവൻ, അവനിത്തിരി ഉയർന്നവനെന്ന് കരുതി അവനോട് എല്ലാവർക്കും ബഹുമാനം തോന്നും, അവന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ഇനി മോശമായൊരു കർമ്മം ചെയ്യും, അവന്റെ ഗുണവും മോശമാണ്, അവൻ കുറച്ച് താഴ്ന്നവനാണെന്ന് കരുതുന്നതിൽ എന്താ ദോഷം? രണ്ടുപേരും എങ്ങനെ ഒരാൾക്ക് ഒരുപോലെ കാണാൻ പറ്റും? അവന്റെ പ്രവൃത്തി കൊണ്ട് സ്വഭാവം കൊണ്ട് സമൂഹത്തിൽ മനുഷ്യർ അങ്ങനെയല്ലേ കാണുന്നത്? അങ്ങനെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഒരാൾ നല്ല പ്രവൃത്തി നല്ല ഗുണമാണെങ്കിൽ മനുഷ്യനെ അവരെ ബഹുമാനിക്കും ആദരിക്കും. അപ്പൊ അവനൊരു ഉയർന്ന സ്ഥാനം ഉണ്ടല്ലോ സമൂഹത്തിൽ. അപ്പോ മറ്റാണെങ്കിൽ എന്തോരും അവനെ ആൾക്കാർ നിന്ദിക്കും, മോശം പ്രവൃത്തിയാണ് മോശമാണ് അവനെ എഴുത്തു. അപ്പൊ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ദോഷം? ഗുണകർമ്മം അനുസരിച്ച് തന്നെ അവനെ ഓരോ ഗ്രൂപ്പായി വിഭജിക്കുക, ഇതുകൊണ്ട് എന്താ ദോഷം വരുന്നത്? സമൂഹം അങ്ങനെയാണല്ലോ കാണുന്നത്. എന്താണ് ദോഷം? അതങ്ങനെ അങ്ങനെ കാണുന്നില്ലെന്നല്ലേ നമ്മുടെ അനുഭവം. തുല്യരായിട്ടല്ലല്ലോ കാണുന്നത്. നല്ല ഗുണമുള്ളവനെയും മോശം ഗുണമുള്ളവനെയും തുല്യരായിട്ട് കാണും. അങ്ങനെയല്ലേ കാണുന്നത്? തുല്യതായിട്ട് കാണാൻ പറ്റും. മനുഷ്യരെല്ലാരെയും എന്താണ്, മനുഷ്യരെല്ലാം ഒന്നാണെന്നാണ് ഗുരു പറയുന്നത്. ഇവിടെ പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ വ്യത്യാസമുണ്ടെന്നാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നാ ചോദിക്കുന്നത്. മനുഷ്യരെ ഉള്ളെന്ന് പറഞ്ഞാൽ അത് അതിന്റെ സമാധാനമല്ലല്ലോ. മനുഷ്യരെല്ലാം ഒന്നാണെന്നാണ് ഗുരു പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വെവ്വേറെയാണെന്നാണ് ഗീത പറയുന്നത്. ഇത് രണ്ടും അംഗീകരിക്കുന്നതിൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഇപ്പോ അത് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഓരോ വ്യക്തിയിലും ഗുണത്തിനും കർമ്മങ്ങൾക്കൊക്കെ വ്യത്യാസം വരുമെങ്കിലും ഏറെ നിൽക്കുന്ന ഗുണം കൂടുതലുള്ള അത് വെച്ചേ കണക്കാക്കാൻ പറ്റും. മാറിക്കൊണ്ടിരിക്കും. എന്നാലും മനുഷ്യരിൽ മുന്തി നിൽക്കുന്ന ചില ഗുണങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ സമൂഹത്തിൽ. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഗുരു പറയുന്ന എന്താണ്, മനുഷ്യരുടെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗുരുവിനെ എങ്ങനെയാ കാണുന്നത്? സാത്വികനായിട്ട് അല്ലേ? അപ്പോ അങ്ങനെ സാത്വികനായിട്ട് കാണുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുരുവിനെ ആദരിക്കുന്നു. ഈ പറഞ്ഞ നിയമം അവിടെ കൊണ്ടുവരാൻ പറ്റും. എന്താണ്, ഗുണങ്ങൾ മാറുന്നതുകൊണ്ട് ഗുരു സാത്വികനല്ല എന്ന് പറയാൻ പറ്റും? പറ്റൂ? കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ആദരിക്കുന്നത്, നല്ല കർമ്മം ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ തിയറി പറയണം ഗുണവും കർമ്മവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെയും നമുക്ക് ആദരിക്കാൻ പറ്റും. അപ്പൊ പിന്നെന്താ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പാവും, അവരെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ എന്താ കൊള്ളു? ഒരു ഗ്രൂപ്പ് അത്രേ ഉള്ളൂ. ഈ പറയുന്ന കാസ്റ്റുമായിട്ടുള്ള കാര്യമല്ല ഗീതയിൽ പറയുന്നത്. അതും ഗുരു പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ളതാണ്. വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഗുരു എന്ത് പറയുന്നു എന്നാണ്, മറ്റേ സ്വീകരിച്ചാൽ പോരെ എന്നാണ്. ഗുണകർമ്മങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ പക്ഷെ അത് തന്നെ സ്വീകരിക്കാമെന്നാണ് പറയുന്നു. ഗീത വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനം. ജന്മം കൊണ്ട് ജാതി നിഷേധിക്കാനാണ് പറയുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജന്മം കൊണ്ടല്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. ആ ബ്രാഹ്മണ കുലത്തിൽ ഒരാൾ പിറന്നാൽ ഗുണവും കർമ്മവും ഉണ്ടെങ്കിൽ അയാളെ ബ്രാഹ്മണനെന്ന് വിളിക്കാവും, അല്ലെങ്കിൽ അയാൾ ബ്രാഹ്മണനല്ലെന്നാണ് ഇത്തരക്കാർ പറയുന്നത്. അതങ്ങനെ ജന്മം കൊണ്ടുള്ള ജാതി ഇല്ലല്ലോ അവിടെ. കർമ്മം കൊണ്ട് മനുഷ്യന് അത് ജാതിയല്ല. അതെങ്ങനെ കണക്കാക്കാൻ പറ്റും? അതെങ്ങനെ ജാതിയായിട്ട് കണക്കാക്കുന്നു? കാരണം അത് അങ്ങനെയുള്ള ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നവരല്ല, അവര് ഗ്രൂപ്പായി സംഘടിക്കുന്നവരല്ല. അവർക്ക് ലോകത്ത് അവിടെയും ഇവിടെയൊക്കെ കാണും അങ്ങനെയുള്ള നല്ല ഗുണമുള്ള ആൾക്കാർ. അവരെങ്ങനെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു? നല്ല ഗുണമുള്ളവർ സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ കാണും. അവരെല്ലാം കൂടെ സംഘടിച്ചിട്ട് ഞങ്ങളൊരു ജാതി എന്ന് ആരെങ്കിലും പറയും? അതുകൊണ്ട് അവർ വേറെ ഗ്രൂപ്പായിരിക്കും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി സ്വീകരിക്കുമ്പോൾ ഈ നിലവിലിരിക്കുന്ന ഏത് ജാതികൾക്കും ബ്രാഹ്മണനാകാമെന്നുള്ളതാണ്. എന്നുവെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഏത് ജാതിയിൽപ്പെട്ടവനും നല്ല കർമ്മങ്ങൾ ചെയ്യാം, നല്ല ഗുണമുള്ളവനും ആ ജാതിയിലുണ്ടാകാം. അത് വെച്ചിട്ടാണ് ഗുരുവിനെ ശ്രുതി സിദ്ധ ബ്രാഹ്മണായ എന്ന് കഴുകി വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് മനസ്സിലായത്. ജനിച്ച ജാതി നോക്കിയിട്ടില്ല. ഗുരുവിനെ ശ്രുതി സിദ്ധ ബ്രാഹ്മണായ എന്ന് എഴുതി വെച്ചെന്തുകൊണ്ട്? ഈ ഗുണകർമ്മ സിദ്ധാന്തത്തെ മനസ്സിലാക്കിയിട്ടാണ്, അതിനെ പിന്തുടരുന്നുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. നല്ല ഗുണവും നല്ല കർമ്മവും കൊണ്ടാണ് ഗുരു ബ്രാഹ്മണനാണ്. അതിലെന്താ ദോഷം? അവിടെ ജാതി ഇല്ലല്ലോ. ജാതി അനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണൻ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതല്ലല്ലോ, ഗുണവും കർമ്മവും അനുസരിച്ചാണ് ബ്രാഹ്മണൻ എന്നുള്ളതിന്റെ ഇതായിട്ടാണ് ശുദ്ധി സിദ്ധ ബ്രാഹ്മണ എന്ന്. അതായത് സമൂഹം എന്ന് പറയുന്നത് ഗീതയുടെ ആ കാലത്തെ സമൂഹമല്ല, ആ കാലമേ മാറി, ആ സമൂഹവും മാറി. സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തില് അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അത്തരത്തിലുള്ള ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്നോ വർണ്ണമോ എന്നൊക്കെ പറയുന്നതിനൊന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, ഒരു ഗുണമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ വേണ്ടി വരുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാണെന്ന് കണക്കാക്കുകയാണ്. മനുഷ്യൻ ഒന്നാണെന്ന് കണക്കാക്കേണ്ട ആവശ്യം വരുന്നത് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്നത് നിങ്ങള് നല്ല പ്രവൃത്തി ചെയ്യുന്നോ നിങ്ങളുടെ ഗുണം നല്ലതാണോ അത് മറ്റൊരു വിഷയമാണ്. മനുഷ്യനാണെന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യന് ഉള്ള ഇന്ന് ഇന്നത്തെ സമൂഹം പുരോഗമന സ്വഭാവമുള്ള സമൂഹം മനുഷ്യന് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ, ആ അവകാശങ്ങൾ മനുഷ്യൻ എന്നുള്ള ആനയ്ക്ക് എന്ന് കണ്ടിട്ടാണ് ഈ അവകാശങ്ങൾ നിശ്ചയിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള ആനയ്ക്ക് തുല്യമായ അവകാശങ്ങൾ ഒരുപാടുണ്ട് മനുഷ്യൻ. അപ്പോൾ അത് ആ അവകാശങ്ങൾ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് അവന്റെ ഗുണമോ അവന്റെ കർമ്മമോ അല്ലെങ്കിൽ അവന്റെ കഴിവുകളോ നോക്കിയിട്ടല്ല. കാരണം മനുഷ്യന് വിഭിന്നമായ കഴിവുകളുണ്ട്, ശേഷിയുണ്ട്, വിഭിന്നമായ ശേഷി. പാടാൻ കഴിവുള്ളവരുണ്ട്, കഴിയാത്തവരുണ്ട്, അല്ലെ? ഓടാൻ കഴിയുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. രാഷ്ട്രീയത്തിന് കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഭരിക്കാൻ കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ മനുഷ്യന് പലതരത്തിലുള്ള കഴിവാണ്. മോഷ്ടിക്കാൻ കഴിവുള്ളവരുണ്ട്, വിഭിന്നമായ കഴിവുള്ളവരുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയാലും ശരി, ഒരു മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ എന്താണ്, മനുഷ്യന് ചില അവകാശങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം അവകാശങ്ങൾ, അതിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്, യു എൻ ഒക്കെ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യൻ എല്ലാവരും എന്താണ് ഒന്ന്, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒന്നാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ്. അവിടെയാണ് മനുഷ്യൻ ഒരു ജാതി എന്ന് പറയേണ്ട ആവശ്യം വരുന്നത്. മറ്റ് ഗുണങ്ങളും ദോഷങ്ങളും കഴിവുകളും കഴിവില്ലായ്മയൊന്നും അവന്റെ അവകാശങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പിന്നെ ഒരുത്തനെ കൊന്നു എന്നിരിക്കട്ടെ, അവൻ കൊലപാതകയാണ്. കൊലപാതകയാണെങ്കിലും അവന്റെ മനുഷ്യ അവകാശങ്ങൾ ആദ്യം സംരക്ഷിക്കപ്പെടുന്നു. അവൻ കൊലപാതകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നു, അത് കഴിഞ്ഞ് ആദ്യം സംരക്ഷിക്കേണ്ട എന്താണ്? അവന്റെ മനുഷ്യാവകാശം. ആ മനുഷ്യാവകാശം അവനുള്ളതുകൊണ്ടാണ് അവന്റെ പേരിൽ എന്തെങ്കിലും ഒരു ശിക്ഷ വിധിക്കണമെങ്കിൽ ആദ്യം അവനെ ട്രയലിന് വിചാരണയ്ക്ക് വിധേയനാക്കണം. അതുകൊണ്ട് അത് അവന്റെ അവകാശമാണ്. അത് ആ ഒരു അവകാശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യമാണ്. അപ്പം മനുഷ്യനെ ഒന്നായി കാണുമ്പോൾ ആ അവകാശം എല്ലാവർക്കും തുല്യരാണ്. എല്ലാവരും വിചാരണയ്ക്ക് എല്ലാവർക്കും അതിന് വിധേയനാകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യങ്ങളിൽ മനുഷ്യർക്കെല്ലാം എന്താണ് തുല്യമായ അവകാശമാണ്. അത് മനുഷ്യനെ ഒന്നെന്ന് കാണുന്നതുകൊണ്ടാണ്, അത് മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അവിടെ അവന് കഴിവുണ്ടോ ഇല്ലയോ, അവന് അധികാരമുണ്ടോ ഇല്ലയോ, അവന് ഗുണങ്ങളുണ്ടോ ഇല്ലയോ, അവൻ ഏത് പ്രവൃത്തി ചെയ്യുന്നു ഇതെന്ന് നോക്കിയിട്ടില്ല. പരിഷ്കൃതമായ സമൂഹം എന്ന് പറയുന്നു ആധുനിക സമൂഹം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം വന്ന ഈ സമൂഹം എന്ന് പറയുന്നു. ഈ മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യൻ ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഈ നിയമവ്യവസ്ഥിതികളാണ് ഇതൊക്കെ. മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് നിയമവ്യവസ്ഥിതികളാണ്. അവന് ജീവിക്കാനുള്ള അവകാശം, അവന്റെ സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, വിവേചനങ്ങളെല്ലാം ജീവിക്കാൻ, ഇതൊക്കെ മനുഷ്യൻ എന്നുള്ള ഒറ്റ കാറ്റഗറി വെച്ചുകൊണ്ടാണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന ഗുണങ്ങളോ അവന്റെ പ്രവൃത്തിയായിട്ടൊന്നും യാതൊരു ബന്ധവും. ഈ ഗുണങ്ങൾക്കും പ്രവൃത്തിക്കുമൊക്കെ അനുസരിച്ച് മനുഷ്യനെ വേർതിരിച്ചിരിക്കുന്ന എപ്പോ, അതൊക്കെ ഒരു പഴയ കാലഘട്ടത്തിലാണ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് എന്താണോ പ്രധാനമായി വരുന്നത്, അവന്റെ അവകാശം, അവന്റെ അവസരം. ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ ഒന്നായി കാണുകയെന്ന് വെച്ചാൽ അവിടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിവേചനം പോലും പാടില്ല. അതാണ് പരിഷ്കൃതമായ സമൂഹം ചിന്തിക്കുന്നത്. സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വിവേചനം പോലും പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് മനുഷ്യനെ ഒന്നായി കാണണം. അപ്പോൾ മനുഷ്യനൊരു ജാതി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ ആധുനികമായ മനുഷ്യ അവകാശത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം. വേറെ ഒന്നുമല്ല. അത് ഏത് ഭൂഖണ്ഡത്ത് ജീവിച്ചാലും ഏത് രാജ്യത്ത് ജീവിച്ചാലും മനുഷ്യനാണോ അവന് തുല്യ അവകാശം. അവിടെ അവന് വിവേചനം അനുഭവിക്കാൻ പാടില്ല ഒരു തരത്തിൽ. അപ്പോൾ ഇതൊന്നും ഈ പഴയ എന്താണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറയുന്നിടത്തൊന്നും അതൊക്കെ സമൂഹത്തില് എന്താണ് ശരി നല്ല ഗുണമുണ്ടെങ്കിൽ അവനെ ആൾക്കാർ ബഹുമാനിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. മോശം ഗുണമാണെങ്കിൽ അവനെ ആൾക്കാർ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അതുകൊണ്ടെന്താ, അതിപ്പോ കഴിവുള്ളവരെ ആൾക്കാർ ബഹുമാനിക്കുമല്ലോ. പാടാൻ കഴിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കും, അഭിനയിക്കാൻ കഴിവുള്ളവരെ ബഹുമാനിക്കും, ഓടാനും ചാടാനും കഴിവുള്ളവരെ ബഹുമാനിക്കും, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലും മനുഷ്യൻ എന്തിനും നല്ല തമാശ പറയാൻ കഴിവുള്ളവനെ പോലും ബഹുമാനിക്കും. അപ്പോ അത് അത് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളതാണ്, ലോകത്തെല്ലാവരും ഉള്ളത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്റെ അവകാശങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ, അവന്റെ അവസരങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് അവന്റെ കഴിവോ ഗുണമോ ഇതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പൊ മനുഷ്യനെ എങ്ങനെ ഒന്നായി കാണണം എന്നുള്ള ഒരു വിഷയം. ഈ മനുഷ്യനെ ഒന്നായി കാണുന്നതിന് മനുഷ്യൻ മനുഷ്യന്റെ അടയാളം വെച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഒന്നാണ് എന്ന് പറയുന്ന ഈ ഒരാശയമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിരിക്കുന്നത്, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിരിക്കുന്നത്. ഒരു തീവ്രവാദിയാണ്, അവൻ ഒരുപാട് പേരൊക്കെ ഒന്നു, പക്ഷെ അവനൊരു മനുഷ്യൻ എന്നുള്ളതിനൊക്കെ അവകാശമുള്ളതുകൊണ്ടാണ് അവനെ പിടിച്ച് വിചാരണ ചെയ്യുന്നത്. ഒന്നത് തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും അവനും ചില അവന്റെ അവകാശങ്ങളിലൂടെ അവനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അവന് പിന്നെ ശിക്ഷ വിധിക്കുകയാണ്. അവനെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. അപ്പൊ അവിടെ എന്താണ്, മനുഷ്യ സമൂഹത്തിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒന്നാണ് മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ആശയം. ആ ആശയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ അവകാശങ്ങൾ അവസരങ്ങൾ പോലെയുള്ള ഒരുപാട് വിഷയങ്ങളെ ഇന്ന് പരിഗണിക്കാൻ പറ്റും. അതുകൊണ്ട് ആധുനിക മനുഷ്യന്റെ ഇത്തരം ആധുനികമായ ചിന്തകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്, മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ഈ ആശയമാണ് ഗുരു പറയുന്ന ആശയമാണ്. അത് ചെറിയ കാര്യമുണ്ട്. യു എൻ നടത്തിയിരിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അതിന്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്, മനുഷ്യൻ ഒന്നാണ്. ഇതെങ്ങനെ ഒന്നാവും? ഗുണകർമ്മങ്ങൾ കൊണ്ടൊന്നും ഒന്നാവത്തില്ല, തൊഴിൽ കൊണ്ടൊന്നാവത്തില്ല. പിന്നെ മനുഷ്യൻ എന്നുള്ള ആലോചിക്കൊന്നും അത്രയല്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്തുവരും തുല്യമായ അവകാശങ്ങളുണ്ടാവും. അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നുവെച്ചാൽ ജീവിക്കുന്നതിനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം ഇല്ല. അതാണും പെണ്ണും എന്നുള്ള വ്യത്യാസം പോലും പാടില്ല. അപ്പോൾ ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിഭജനം എന്നൊക്കെ പറയുന്നത് വളരെ പഴഞ്ചനം. അത് ഇന്നത്തെ സമൂഹത്തിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ലാത്ത കാര്യമാണ്. മനുഷ്യൻ അങ്ങനെ ഒരു വിഭജനം വരും. ഇന്ന് പിന്നെ പരമാവധി പറയുന്നത് എന്താണ്, ഒരാൾക്ക് അവന്റെ സ്വഭാവവിശേഷം അനുസരിച്ച് അവന് അവന്റെ തൊഴിൽ ചെയ്യാം, അതവന്റെ തിരഞ്ഞെടുപ്പാണ്. അതിനവസരം ഉണ്ടാകുകയാണ്, അവന് തിരഞ്ഞെടുക്കുക, അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവന് ചെയ്യാം. അത് ഇന്ന് ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ ചെയ്യുന്നതിനൊരു ഒരു താല്പര്യം കാണും. ആ താല്പര്യത്തിനനുസരിച്ച് ഒരു തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഇന്നുണ്ട്. പക്ഷെ ഇന്ന് അവകാശങ്ങളുടെ പ്രശ്നമായി വരുന്നത് എന്താണോ, എനിക്ക് ഇന്ന തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, പക്ഷെ എനിക്ക് ആ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവകാശമുണ്ട്, അവസരമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അവകാശമുണ്ട്. ഏത്? എന്റെ ഗുണമനുസരിച്ച് എന്റെ കഴിവനുസരിച്ച് ഒരു തൊഴിൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് അനവസരമില്ല. എന്ത് ചെയ്യും? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഗുണകർമ്മങ്ങളെന്നൊക്കെ പറയുന്നതിന് ഇന്ന് യാതൊരു പ്രസക്തി, ഇന്നത്തെ സമൂഹത്തിൽ യാതൊരു പ്രസക്തിയും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മം നിശ്ചയിക്കുക എന്ന് പറയുന്നത് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? ആരും നിശ്ചയിക്കും. ഞാനിപ്പോൾ ഒരു, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഡ്രൈവറായി ജോലി ചെയ്യണം. പക്ഷേ ഞാൻ ഒരു ഡ്രൈവറായി ജോലി വേണ്ടി അന്വേഷിച്ച് കിടക്കുന്നു, എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ സ്വഭാവവും ഒക്കെ അനുസരിച്ച് ഞാൻ ചെയ്യേണ്ട ജോലി എന്താണ്? ഡ്രൈവർ. പക്ഷെ എനിക്ക് ഡ്രൈവർ ജോലി കിട്ടുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ എല്ലാ ഗുണ കർമ്മം എന്ന് പറയുന്നത് എങ്ങനെ യോജിക്കും? എനിക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് വലിയ ആഗ്രഹമാണ് ഡ്രൈവിംഗ് പഠിക്കണം, എന്നിട്ട് ഡ്രൈവറാകണം. പക്ഷെ എനിക്കത് പഠിക്കാനേ അവസരം കിട്ടുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താണ്? അവകാശങ്ങൾ മനുഷ്യനുണ്ട്, പക്ഷെ അവസരങ്ങളില്ല. ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ്. അപ്പൊ അവകാശങ്ങളുണ്ട്, അവസരങ്ങളില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഗുണവും കർമ്മവും അനുസരിച്ചെന്നൊക്കെ പറയുന്നതിന് ഒരു അർത്ഥമില്ലാത്ത കാര്യം. അതിന് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഗീതയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, അതിനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും. അതൊക്കെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് നോക്കിങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ അതുകൊണ്ടൊന്നും വിശേഷിച്ച് ഇന്നത്തെ സമൂഹമായിട്ടൊന്നും അത് യോജിക്കുന്ന. പിന്നെ അതിൽ പറയുന്ന ഒരുപാട് ദോഷങ്ങൾ, നിങ്ങൾ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഒരുപാടുണ്ട്, പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട്. അപ്പോ എന്താണ്, മനുഷ്യൻ ഒന്നെന്ന് പറയുന്നതാണ് ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്ത. അത് നമ്മൾ മനസ്സിലാക്കണം. ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം ഇനത്തെയും കാണണം. കുറികൊണ്ട് ഇമ്മട്ടാണ് നാം അറിയേണ്ടത്. അപ്പൊ ഈ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അതും ശരീരശാസ്ത്രപരമായിട്ടാണ് അറിയുന്നത് അല്ലേ? ആണിന്റെ അടയാളങ്ങൾ വേറെ, പെണ്ണിന്റെ അടയാളം വേറെ. കണ്ടാൽ തന്നെ തിരിച്ചറിയും ഇതാണാണ് പെണ്ണാണ്. പൊതുവെ ട്രാൻസ്ജെൻഡൊക്കെ ഉണ്ട്, അത് പോട്ടെ, ഇത് പൊതുവായി പറയുന്നതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആണിനെയും പെണ്ണിനെയും എന്തുകൊണ്ട് രണ്ട് ജാതിയെ സ്വീകരിച്ചുകൂടാ? എന്തുകൊണ്ട് രണ്ട് ജാതിയെ സ്വീകരിച്ചുകൂടാ? ഗുരു പറയുന്നതനുസരിച്ച് കണ്ട അടയാളം കൊണ്ടാണ് തിരിച്ചറിയുന്നതെങ്കിൽ കണ്ട അടയാളം കൊണ്ട് ആണിനെ തിരിച്ചറിയാം, പെണ്ണിനെ തിരിച്ചറിയാം. രണ്ടിനെയും എന്തുകൊണ്ട് രണ്ട് ജാതിയെ സ്വീകരിച്ചുകൂടാ? മനുഷ്യന്റെ കാര്യം, ബാക്കിയൊക്കെ എവിടെ അവിടെ നിന്നും ഈ ജാതി അവരുടെ നിന്നും ഇടയിലും പൊതുവെ പറഞ്ഞെങ്കിലും ഈ നമ്മൾ ജാതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റ് ജീവികളൊക്കെ ജാതിയുടെ പേരിൽ വഴക്കമ്പുകളൊക്കെ ഉണ്ട്, ഉച്ചനീചത്വങ്ങളുണ്ട്, അയിത്തമുണ്ട്. അപ്പം മനുഷ്യന്റെ കാര്യം മാത്രം എടുത്താൽ മതി. ആണിനെയും പെണ്ണിനെയും രണ്ട് ജാതിയെ എടുക്കുക. ചിലത് പറയുന്നുണ്ട് മനുഷ്യന്റെ ഒരു ജാതിയല്ല, ആണ് ഒരു ജാതിയാണ്, പെണ്ണൊരു ജാതിയാണ്. അങ്ങനെ സ്വീകരിക്കുന്നതിന് എന്താണ് ആന്തു പറ്റാത്തത്? ഈ ഇരിക്കുന്നതിന്റെ മുമ്പ് അറിയുന്നോണ്ട് രണ്ട് ജാതിയാണ്, രണ്ട് ജാതിയാണ് അനന്തവൾ. അത് തന്നെ ഇവിടെ എന്താ പറഞ്ഞ, ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം ഇനത്തെയും കുറികൊണ്ട് അടയാളം കൊണ്ട് തിരിച്ചറിയണമെന്നാണ്. ആണിനെയും പെണ്ണിനെയും ഒക്കെ തിരിച്ചറിയുന്ന എന്തുകൊണ്ട്? അപ്പൊ ആണും പെണ്ണും രണ്ട് ജാതിയാണ്. ഗുരു പറഞ്ഞു, ഗുരു പറഞ്ഞു, ഗുരു എന്ത് പറഞ്ഞു എന്നല്ല ചോദിക്കും. ഈ ചോദിക്കുന്നതിന് സമാധാനം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു ആരാളിൽ നിന്ന് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എങ്ങി ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞു ആരെങ്കിലും എങ്ങി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഗുരു പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ മതി. അത് തന്നെ, അതെങ്ങനെ അറിയണമെന്ന് പറഞ്ഞോ, എങ്ങനെ വേർതിരിച്ച് കാണുന്നു അടയാളങ്ങൾ, അതുപോലെയാണ് എന്തിനെ മനസ്സിലാക്കേണ്ടത്, ജാതിയെ. അപ്പൊ ആണിനെയും പെണ്ണിനെയും എങ്ങനെ വേർതിരിച്ചുകൊണ്ട് അടയാളം കൊണ്ട്. അപ്പൊ ആണും പെണ്ണും വേറെ ജാതിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അടയാളം കൊണ്ട് തിരിച്ചറിയുന്നതിന്റെ ജാതി. ആ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് തന്നെ അത് രണ്ട് ജാതി എന്ന് പറയും. മറ്റ് ജീവജാലങ്ങളെ അതിനുവേണ്ടി എന്താ പറഞ്ഞത്, മനുഷ്യരെല്ലാവരും ഒന്നെന്ന് ബോധം ഉണ്ടാകും. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വേറെയാണെന്ന് അറിയാൻ വേണ്ടി ഗുരു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ പട്ടിയല്ല, പൂച്ചയല്ല, ആനയല്ല, കൊതുകല്ല, ഇതൊക്കെ ആർക്കറിയാൻ വേണ്ടി ഗുരു പറഞ്ഞു കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. മനുഷ്യരിടയിലാണ് പ്രശ്നം ഉണ്ടായത്, ഞാൻ ഇന്ന ജാതിയാണ്. നിങ്ങളോട് ചോദിച്ച സമയം കളയാൻ നോക്കുക. അതാണ് ആദ്യം പറഞ്ഞ എന്താണ്, പുണർന്ന് പെറുമെല്ലാം പുരീനം. അത് മറന്നുകളയാണ്. ആണും പെണ്ണും രണ്ട് ജാതി ഇല്ല, എന്തുകൊണ്ട്? അതൊക്കെ പുണർന്ന് പെറ്റതാണ്. ഒരാണും പെണ്ണും ഉണർന്നാണ് പെറ്റത്. അതിനി ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും ആണും പെണ്ണും പുണർന്ന് പെറ്റാണോ എല്ലാം, അതാണായാലും പെണ്ണായാലും ഒരു ജാതി. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഗുരു പറഞ്ഞ ഒരു ജാതിക്കുള്ള ഒരടയാളം പറഞ്ഞ അതാണ്, ഉണർന്ന് പിറന്നതെല്ലാം പിന്നെ കണ്ടാ തിരിച്ചറിയുന്നു. അപ്പൊ പിന്നെ ആണും പെണ്ണും രണ്ട് ജാതിയാവും. അതെന്താ മറന്നുപോയത്? അപ്പൊ മുമ്പ് പറഞ്ഞത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് മനുഷ്യരുടെ ഒരു ജാതി ആണെങ്കിൽ ആണ് ഒരു ജാതി പെണ്ണൊരു ജാതിയല്ലേ എന്ന് ആൾക്കാർ സാധാരണ ചോദിക്കും. അല്ല, എന്തുകൊണ്ട്? ഉണർന്ന് പിറന്നുകൊണ്ട് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും എൽ ജി ബി ടി എന്നൊക്കെ പറയുന്ന അതിൽ പല വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും എന്താണ്? ഒരു ജാതി തന്നെയാണ്. എല്ലാവരും ഒരു അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ സന്തതികൾ തന്നെയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ മനുഷ്യാവകാശം എന്നിടത്ത് എല്ലാവർക്കും മനുഷ്യരുടെ കാറ്റഗറി ഇവരെല്ലാവരും പറഞ്ഞു. വളരെ ആധുനിക മനുഷ്യരുടെ ഒരു ചിന്തയാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുരുവിന്റെ കാലഘട്ടത്തിലൊന്നും മനുഷ്യർ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. ഗുരു ചിന്തിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ഭാവിയിൽ വരുന്നവർക്ക് ചിന്തിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനമായിട്ടാണ് ഗുരു ഈ കാര്യം പറഞ്ഞത്. മനുഷ്യനൊരു ജാതിയാണ് എന്നുള്ളത്, അതിന് ഇങ്ങനെ പറഞ്ഞത് കണ്ടറിയുന്നതാണ്. മനുഷ്യരിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ വേർതിരിവുണ്ടാക്കി മനുഷ്യന്റെ അവകാശങ്ങൾ ആർക്കും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അപ്പൊ ആണിനും പെണ്ണിനും തുല്യാവകാശമാണത്. ഒരു ശിശു ജനിച്ചു വീഴുന്ന ഒരു ശിശുവിനും മരിക്കാൻ കിടക്കുന്നവനും രണ്ടുപേർക്കും ഒരേ അവകാശമാണ്. അതാണിന്ന് ശിശുക്ഷേമം പോലെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാലാവകാശ നിയമം കേട്ടിട്ടില്ലേ? അപ്പൊ കുട്ടികൾക്കും അവകാശങ്ങളുണ്ട് മനുഷ്യനെന്നുള്ള ആ ഒക്കെ ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ്. കുട്ടികൾക്ക് അവകാശമുണ്ട്, പിന്നെ എന്താണ് വയോജന സംരക്ഷണം, അവർക്കുള്ള അവകാശങ്ങൾ പ്രത്യേകം. ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രത്യേക അവകാശങ്ങളുണ്ട്, പ്രായങ്ങൾ വരുന്നു. യുവജനങ്ങൾക്കുള്ള അവകാശം. അപ്പൊ മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ അതൊക്കെ തുല്യമാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് കുട്ടി ആണെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ അടിച്ച്, കൈ വെള്ളം അടിച്ച് പൊട്ടി. കുട്ടിയുടെ അമ്മ കൊണ്ട് പരാതി കൊടുത്ത്, ഇന്നലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ഇനി പോലീസ് കേസ്, പോലീസ് കേസ്. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അധ്യാപകൻ അടിച്ച് കൈ പൊട്ടിച്ചു. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ അടിച്ച് കൈ പൊട്ടിക്കാൻ അധ്യാപകന് അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അത് തെറ്റാണ്, അതാണ് ബാലാവകാശം. വൃദ്ധരായ മാതാപിതാക്കൾ മക്കളെ നോക്കുന്നില്ല, അവർ ജയിലിൽ പോകും. നിയമമുണ്ട്. അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. പഴയകാലത്ത് ഇങ്ങനെയല്ല. പഴയകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50-60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്യാസം. അത് ഭയങ്കര എന്തോ കേമമായ കാര്യമാണെന്ന് പറയും. ഒന്നുമല്ല, 60 വയസ്സ് കഴിഞ്ഞാൽ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ വീട്ടിലാർക്കും നോക്കാൻ വയ്യ. സന്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? സന്യാസി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു. അതുവരെ അവൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് 60 വയസ്സ് കഴിഞ്ഞു ഇതാണ് ഇവിടെ പറയുന്നത്. എന്താണ് വർണ്ണാശ്രമ ധർമ്മം എന്നൊക്കെ പറയും. ആശ്രമധർമ്മം പറയുന്നത് സ്വയം ചെയ്യുന്നതാണ്. സ്വയം ചെയ്തേ പറ്റും. സ്വയം ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ? സ്വയം ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? 60 ദിവസം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭാരമാണെന്നാണ് പണ്ട് കരുതിയിരിക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്നങ്ങനെയല്ല. മനുഷ്യൻ വളരെ പുരോഗമിച്ച രാജ്യങ്ങളിലൊക്കെ അവരെ സംരക്ഷിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഒരു കാശില്ലാത്തവനാണെങ്കിൽ ശരി, അവനെ കൊണ്ടുപോയി പ്രത്യേക വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ താമസിപ്പിച്ച് അവന്റെ ആരോഗ്യവും ഭക്ഷണവും എല്ലാം കൊടുത്ത് മരിക്കുന്നത് വരെ അവനെ നോക്കും വികസിത രാഷ്ട്രങ്ങൾ. നമ്മുടെ രാജ്യത്തും സർക്കാരിന്റെ രീതിയിലും എൻ ജി ഒകളും എല്ലാം അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ കാഴ്ചപ്പാട് മാറി. അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞാൽ എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, സന്യസിക്കുക, ഇതാണ് ആർഷ സംസ്കാരം എന്ന് പറയും. ഇപ്പൊ പരമാബദ്ധമാണ്. ഇനി ഒരാള് സ്വമേധയ അങ്ങനെ 60 വയസ്സ് കഴിഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ഭിക്ഷയെടുത്ത് ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞു. ഇതൊരു വ്യവസ്ഥ വച്ചിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതൊരു വ്യവസ്ഥയെന്നാ പറയും, നിയമമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരും. വീട്ടിൽ ചെല്ലി വരും. പിന്നെ അങ്ങനെ ആകിപ്പോയാൽ എളുപ്പം ചായം ചെയ്യും. പിന്നെ അറിയാനും ജീവിച്ചിരിക്കില്ല. ഭക്ഷണം പലതും കിട്ടും, ഒന്നും കിട്ടത്തില്ല. വളരെ എളുപ്പം തന്നെ എന്തെങ്കിലും അസുഖം പിടിച്ച ആളുകൾ തോന്നും. അപ്പൊ ഇതാണോ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരം എന്ന് പറയുന്നത്? ഇതിനൊരു സംസ്കാരം എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെന്താണ്? കാട്ടിലേക്കാകും. കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ പിടിച്ച് അത് തന്നെ അവന്റെ മോക്ഷം. അപ്പോ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറി. അപ്പൊ അങ്ങനെ വരുമ്പോ ഗുരു പറഞ്ഞതാണ് അതിന്റെ ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് ഗുരു പറഞ്ഞതാണ്. അപ്പൊ ആണിനെയും പെണ്ണിനെയും അടയാളങ്ങൾ തിരിച്ചറിയാമെങ്കിൽ അത് ഉണർന്ന് പിറന്നതായതുകൊണ്ടെന്നാണ് അതും. നമുക്ക് അടയാളം കൊണ്ട് തിരിച്ചറിയാത് ശരിയാണ്, പക്ഷെ അതുകൂടെ ചേർക്കണം ഇവിടെ. അതുകൊണ്ടാണ് ഒരു ജാതിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇനത്തെയും അങ്ങനെ തന്നെ അറിയണം. ഇവിടെ ഇനത്തെ വേർതിരിച്ചറിയുക എന്ന് പറഞ്ഞ് അത് പ്രത്യേകം പറയുന്നില്ലെന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ ഒന്നാണെന്നുള്ള വേർതിരിവ്, അതാ പറയുന്നത്. മനുഷ്യനും മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുക എന്ന് പറയുന്നതിന് ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. അതല്ല, നമ്മൾ വകതിരിവ് എന്നൊക്കെ പറയുള്ള മനുഷ്യൻ ഒന്നാണെന്നുള്ള ഒരു വേർതിരിവ് അത് വേണം. മനുഷ്യൻ പലതാണെന്നുള്ളതിന്റെ സ്ഥാനത്ത് ഒന്നാണെന്നുള്ള വേർതിരിവ്. പിന്നെ ജീവികളെ വിഭജിക്കുകയാണെങ്കിൽ ശരി, അങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജീവികളെ വേർതിരിച്ചറിയേണ്ട ടാക്സോണമി എന്ന് പറയും. അത് വേണ്ടി വരും. പക്ഷെ ഇവിടെ ഇപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് അതൊന്നുമല്ല പ്രശ്നം. ഗുരു പറയുന്നത് മനുഷ്യന്റെ ഇടയിലുള്ള പ്രശ്നമാണ്. അപ്പൊ മനുഷ്യനെ ഒന്നായി അറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവണം, വകതിരിവ്. അതാണ് ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത്. മറ്റേതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉപദേശത്തിന്റെ ആവശ്യം ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ചൊക്കെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടില്ല ഇവിടെ ഉണ്ടോ? ആ ആർക്കറിയാം? ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കളയണതേ ഉണ്ടോ അവരുടെ? ഏ അങ്ങനെ കുറിച്ചു വെച്ചാൽ ഞാൻ പറയുന്നതാണെന്നുണ്ടോ? അവർക്ക് കുറിക്കുന്നതാണ്. ഇതുവരെ എന്റെ മുഴുവൻ ക്ലാസ് റെക്കോർഡുണ്ടോ? ഉണ്ടോ? ആദ്യം മുതലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഏ അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട്. വേണം, കാരണം ഞാൻ ഇനി അവതരിക്കത്തില്ല. ഇതെന്റെ അവസാനത്തെ അവതാരമാണ്. അതുകൊണ്ട് ഒഴിച്ചു വെച്ചാൽ ഇനിയുള്ളവർക്ക് അത് കൊള്ളാം.